ഇല്ല, സിദ്ധാന്തമതി എടുത്ത് സിദ്ധാന്തകുമതി. ഇല്ലേ? ആ സിദ്ധാന്തമതി രണ്ട് മൂന്നാണ്, ഓളി മൂന്ന്. കുറച്ച് മുമ്പോട്ട് പോട്ടു. ഉത്തരാർത്ഥം തുടങ്ങുന്നിടത്ത് ഉത്തരാർത്ഥം, അല്ല രണ്ടായിട്ടാണ്, പൂർവാർത്ഥം ഉത്തരാർത്ഥം, അല്ല ഉത്തരാർത്ഥം എടുക്കാണ്. മുമ്പോട്ട് പോട്ടെ കുറച്ചുകൂടി. മുമ്പോട്ട് പോട്ടെ എട്ട്. ആ ഇത് തന്നെ ഭൂ, അതല്ലേ ഭൂ? ഹ്രസ്വമാണ് ആ പുസ്തകത്തിൽ, ദീർഘമാണ് നിങ്ങളുടെ പുസ്തകത്തിൽ. ഭൂവോ എന്നാണ്, ഭൂവോ. ഹ്രസ്വം ഭൂവോ. ഭൂ ബുക്ക് നല്ല തിപ്പ് ബുക്ക് അടുത്തത് അഭ്യാസ ചർച്ച വരും. അടുത്തത് ബാ വരും. ബാ അഭ്യാസ ചർച്ച വരുന്ന ബൂ ഓ ബൂ അത് തന്നെ, അത് തന്നെ വകാരം മുമ്പലത്തത് പോലെ. ആ ഭൂവ ആ വാ മേളം വേണം. അത് തന്നെ ബൂവ മേളം ഒരിടത്ത് വിട്ടുപോയി. ബൂ ഞെട്ടിന്റെ രൂപങ്ങളാണ്. ഭൂധാതോ കർത്തരി ലകാര വിധായക സൂത്രം കിം ഭവതി? ലകർമ്മണി ച ഭാവേ ച കർമ്മേ. അനേന സൂത്രേണ കർത്തരി ലകാരഹ വിധീയന്തേ പരോക്ഷേ ലിട്ട്. ഇത്തനേന സൂത്രേണ പരോക്ഷേ ലിട്ട് വിധീയത്തെ തസ്യ ലിട്ട് ഇത്യസ്യ അനുബന്ധലോകെ ല് ഇത്യവശിഷ്യത്തെ തസ്ഥാനെ തസ്ഥാനെ തിങ് ആദേശ ഭവതി മഹി ഇത്യാദേശു അത്ര ശേഷാത് കർത്തരി പരസ്മീമത ഇത്യുക്തത്വ പരസ്മീമത സംജ്ഞകാനാം നവാനാം ആദേശ സ്യാത് പരസ്മൈപതി സജ്ഞ കേന സൂത്രേണ ലബ്ധ ലഹ പരസ്മൈപദവിത്തനേന പരസ്മൈപദ സജ്ഞ ലബ്ധ തേഷാം സർവേഷാം പ്രത്യയാനാം ആദേശേ പ്രാപ്തേ തിങ്ങസ്ത്രീണി സ്ത്രീണി പ്രഥമമധ്യമ ഉത്തമാഹ തന്യവിന ശേഷേ പ്രഥമ ഇതി സൂത്രത്രയദ്വാരേണ ദ്വിഗേകവിനേത്തരേണ ഏകത്വപക്ഷായാം തിപ്പി കൃതേ പ്രത്യയപരശ്ച ഇതി ശേഷാത് കർത്തരി പരസ്മീതം ഇതി തിപ്പി ജാതേ ഭൂ തി തിപ് ഇത് സ്ഥിതി അനന്തര സൂത്രം ഭവതി പരസ്മീതാനാം നാലുസുധൽ അന്തുസ് അനുപമാഹ തിപ്പിത്യത്ര അനുബന്ധലോപേ തി ഇതി അവശിഷ്യത്തെ തസ്ഥാനേ നല്ല ഭവതി നകാരസ്യ ല ഇത്യസ്യാപി ഇസ്സഞ്ജ്ഞകത്വേ അപി ന അനുബന്ധകൃതം അനേകാൽത്വം ഇതി പരിഭാഷാസത്വേ അപി അത്ര നല്ല ഇതി അയം സർവാദേശ ഭവതി കസ്മാത് നല്ല ഇത്യസ്യ ഉപദേശാവസ്ഥായാം പ്രത്യയത്വഭാവാത് ചുടു ഇത്യനേന പ്രത്യയ ആദ്യണകാരസ്യ ഇസ്സഞ്ജ്ഞായാഃ അഭാവാത് ഏവം വലന്ത്യം ഇത്യനേന ലകാരസ്യാപി ഇസ്സഞ്ജ്ഞായാഃ അഭാവാത് നല്ലിത്തി അയം സർവാദേശത്വേന ഭവതി എന്ന് പറഞ്ഞാൽ നല്ലെന്ന് പറയുന്നത് എങ്ങനെ സർവാദേശമാകും? കാരണം നകാരത്തിന് ഇസ്സഞ്ജമെന്ന് ലോപിച്ച് ചുടു, ലകാരത്തിന് ഇസ്സഞ്ജമെന്ന് ലോപിച്ച് വലന്ത്യം, പിന്നെ ശേഷിക്കുന്ന ആ എന്നുള്ളതാണ് ആയല്ലേ. അപ്പം പിന്നെ എങ്ങനെ അത് ആ എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ അനേകാലല്ല? അപ്പം പിന്നെ എങ്ങനെ സർവാദേശമായി തീയുടെ സ്ഥാനത്ത് വരും എന്നുള്ളതിന് സമാനം പറയുകയാണ്. നല്ലെന്ന് പറയുന്നത് ഉപദേശാവസ്ഥയിൽ അത് പ്രത്യയമാണ്, ആദേശമായി കഴിഞ്ഞിട്ടാണ് സ്ഥാനിവദാദേശോ അനൽവിധു എന്നുള്ള പ്രകാരം പ്രത്യയമാകുന്നത്. അതുകൊണ്ട് പ്രത്യയമല്ലാത്തതുകൊണ്ട് നല്ല ഉപദേശാവസ്ഥയിൽ അതിനെ നകാരത്തിന് ഇസഞ്ഞ ചുടു എന്നുള്ള പ്രകാരം ഇസഞ്ഞ ഉണ്ടെങ്കിൽ എന്ത് വേണം? പ്രത്യയത്തിന്റെ ആദിയില് ആയിരിക്കണം. പക്ഷെ ഇവിടെ പ്രത്യയസഞ്ജ ഇല്ല, അതുകൊണ്ട് നല്ലില്ല, നകാരത്തിന് ഇസഞ്ജ വരുന്നില്ല. വരാത്തോണ്ട് എന്നാ അനുബന്ധകൃതം അനേകാലത്തും കൂടെ വരുന്നില്ല. അനുബന്ധകൃതം അനേകാലത്തും എന്താ പറയുന്നത്? അനുബന്ധം എന്ന് പറഞ്ഞാൽ എന്താണോ? ഇസഞ്ജ വിഷയത്വം, ഇസഞ്ജ യോഗ്യത്വം, അനുബന്ധത്വം. ഇസഞ്ജയ്ക്ക് യോഗ്യമായതിനല്ലെങ്കിൽ ഇസഞ്ജ വരുന്നതിനാണ് അനുബന്ധം എന്ന് പറയുന്നത്. ഇവിടെ നല്ല നകാരവും നകാരവും അനുബന്ധം എന്ന് പറയണമെങ്കിൽ അതിന് ഇസഞ്ജ വന്നിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനുബന്ധകൃതം അനേകാൽപ്പം. അനുബന്ധങ്ങളെ കണക്കിലാക്കി അനേകല്ലായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അനുബന്ധങ്ങളെ കൂടെ സ്വീകരിച്ചുകൊണ്ട് അനേകാലെന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആദേശമായി വന്നതിന് ശേഷമാണ് എന്തുവരുന്നത്, നിത്സഞ്ജമെന്ന് ലോപിക്കുന്നു. അതുകൊണ്ട് നല്ലെന്നിരിക്കുന്നത് അനേകാലിൻ്റെയാണ് ആദേശമാണ്. അത് ആദേശമായി വരുന്നു, വന്നതിന് ശേഷം നിസ്സഞ്ജമെന്ന് ലോപിക്കുന്നു. സർവാദേശമായി വരുന്നു, തീ പോകുന്നു, അതിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നു, ആ വരുന്നു. ആ അത് ചോദിക്കാൻ ഇവിടെ ഭൂ തിപ്പിരിക്കുന്നു. തിപ്പ് വരുമ്പോൾ എന്തോരും തിങ്സ് സർവധാതുകമായിരിക്കുന്നു, അതിൻ്റെ സ്ഥാനത്ത് ആദേശമായി എന്തോന്നു നല്ല. അപ്പോൾ അതും എന്താവും, സർവധാതുകം. അപ്പോൾ കർത്തരർത്ഥത്തിലാണ് വന്നിരിക്കുന്നത് സൂത്രപ്രകാരം. എല്ലാ കർമ്മണിച്ച ഭാവിച്ച കർമ്മയും വന്നു. അപ്പോൾ ഇവിടെ കർത്തരിശപ്പ് വരേണ്ടതാണ്. കർത്തരിശപ്പിന്റെ വൃത്തി എന്താണ്? പുസ്തകത്തിൽ നോക്കിയല്ല, പുസ്തകത്തിൽ നോക്കാതെ പറയുന്നു. ആ എന്താ വരാത്ത ഇവിടെ? സർവധാതുവാണ് തിങ്ക്ഷിത് സർവധാതു. ഇവിടെ ഒരു സൂത്രം കൊടുക്കേണ്ടായിരുന്നു. ആ സൂത്രം പക്ഷേ എന്താണോ വരദരാജ പണ്ഡിതർ അല്പം കഴിഞ്ഞ അടുത്താണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കേണ്ട സൂത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ സൂത്രം വന്നു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാം. ആ ഇവിടെ അത് കൊടുക്കേണ്ടത്, കാരണം ഇത് പഠിക്കുന്നവരാണ്. സംശയം ഉണ്ടാവും എന്താ കാരണം. സിദ്ധാന്തോതിയിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു. സിദ്ധാന്തോതി എടുത്ത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് ചില തകരാറുകൾ. അതിന് അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് ലുട്ടിച്ച ഇതാണ് സൂത്രം. അപ്പോൾ അത് നമ്മൾ ഇനി പഠിക്കും. ഈ സൂത്രം ആർദ്ധത അത് സഞ്ജോദിക്കുകയാണ്. കർത്തരിശപ്പ് വരികയാണെങ്കിൽ എന്ത് വേണം? സർവധാതു സഞ്ജ വേണം. ആർദ്രധാതുവായതുകൊണ്ട് വരുന്നില്ല, കർത്തരിശപ്പ് വരുന്നില്ല. ആ സൂത്രം ഇവിടെ കൊടുക്കേണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ പലതും ഇവിടെ ചോദിക്കാനുണ്ട്. തിങ്സ് സർവധാതു എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ തെങ്ങ് സർവധാതുവാണ്. അതിൻ്റെ സ്ഥലത്ത് എന്ത് വരുന്നു? നല്ല വരുന്നു. അതും സർവധാതുമായി. അപ്പൊ കടുത്തൊരു ശപ്പ് പ്രകാരം സർവധാതുവും വരവിരിക്കുമ്പോൾ പൂർവ്വത്തിൽ ശപ്പ് വരണം. പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? ലിട്ടിനെ വിധിക്കുന്ന നല്ലത് ഇത്യാദികൾക്ക് അർദ്ധദാതു സഞ്ജം വിധിച്ചു. അർദ്ധദാതു സഞ്ജം വന്നപ്പോൾ മറ്റേ സഞ്ജം പോയി. അതുകൊണ്ടാണ് അതിന്റെ വൃത്തി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആർദ്രദാതു സഞ്ജ ഏവ സ്യാത്. അവിടുത്തെ സിദ്ധാന്തമൂതി, ഒരു സിദ്ധാന്തമൂതി ഇവിടെ വയ്ക്കുന്ന ലിട്ടിച്ച അതിന്റെ വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ലഡാദിശ തിങ് ആർദ്രദാതു സഞ്ജ ഏവ സ്യാത് സർവധാതുക സഞ്ജ എന്നെഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവിടെ സർവധാതുക സഞ്ജ വരത്തില്ല, ആർദ്രദാതു സഞ്ജ മാത്രമേ വരത്തുള്ളൂ. തേന ശബാദയോന അതും എഴുതിയിട്ടുണ്ട് അവിടെ. അതുപോലെ ഇവിടെ സർവധാതുക സഞ്ജ ഏവ സ്യാത് എന്ന് പറഞ്ഞു. കാരണം അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ആ കടാരാത് ഏകാസജ്ഞ എന്നുള്ള പരിധി വരുന്നതല്ല ഇത്. അതുകൊണ്ട് ഇവിടെ സർവധാതു സഞ്ജ വിധിക്ക് ആർദ്രധാതു വിധിച്ചാൽ രണ്ടും വരും, രണ്ട് സഞ്ജകളും വരാം. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ത് ആർദ്രധാതു സഞ്ജ ഏവസ്യാതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് സിദ്ധാന്തമതിയിൽ എങ്ങനെയാണ് ഏവാന്നില്ല, അതുപോലെ ഏവസ്യാന്ന് വേണം. അതാണ് ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് എഴുതി എന്താണ് അർദ്ധാദസഞ്ജ ഏവസ്യാത് നദു സർവധാദസഞ്ജ തേന ശബാദയോ എന്ന അത്രയും വിശദീകരിച്ച് എഴുതിയെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഏകസഞ്ജ അധികാര അഭാവാത്. ഇവിടെ ഏകസഞ്ജാധികാരം അല്ല, അതഹ അത്ര സർവധാതുക സംജ്ഞ ന സ്യാത് കിന്തു തസ്ഥാനെ ആർദ്ധധാതുക സംജ്ഞ ഏവ സ്യാത് തേന കർത്തരി ശബ് ഇതി ന ഭവതി. അപ്പൊ ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ടും ചോദിക്കാം. അല്ലേ, അച്ചോഞ്ഞെടുത്തി എന്ന് പറയുന്ന സൂത്രം പഠിച്ചിട്ടുണ്ടോ? അച്ചോഞ്ഞെടുത്തി എന്താണ് അതിന്റെ വൃത്തി? അതിന്റെ വൃത്തിയല്ല, അത് വേറെ. ഖീതി ശബ്ദാഭ്യാം ഖീതി ശബ്ദാഭ്യാം എന്ന് പറയുന്നത് വേറെ സൂത്രത്തിന്റെ വൃത്തിയാണ്. അച്ചോഞ്ഞെടുത്തി അത് പഠിച്ചിട്ടുണ്ട്. സഖിര സംബുദ്ധവും അച്ചോഞ്ഞെടുത്തി എല്ലാവരും അത്യന്ത അംഗസ്യ നീതി നീതിജ പ്രത്യേ പരെ. മറ്റത് ഖ്യത്യാത്പരസ്യ, ഖ്യത്യാത്പരസ്യയുടെ വൃത്തിയാണ്. അത് അങ്ങനെ ചിലപ്പോൾ മാറിപ്പോവും. ആലപ്പുഴ സ്റ്റേഷൻ പിടിക്കുകയും ചിലപ്പോൾ തിരുവനന്തപുരം കൂടെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി വരും. അതുപോലെയാണ് ഇത്. ഒരു സൂത്രത്തിന് വേറൊരു സൂത്രത്തിന്റെ വൃത്തി അങ്ങനെ വരും. എനിക്കും ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നോക്കിയാൽ എന്താണ് പരോക്ഷം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പരോക്ഷം എങ്ങനെ സിദ്ധിക്കുമെന്നാ പറഞ്ഞു? അത് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഞാൻ പറഞ്ഞത് എന്തായിരുന്ന ആ പാട്ട്? ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ടും ചോദിക്കും, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കരുത്. പരസ്യ അക്ഷയ, ബാക്കി പറയാമോ? പരസ്യ അക്ഷയ പരോഭാവ പരോക്ഷേനടി ദൃശ്യത ബാക്കി അതായത് ഒത്തുവാദേ പരാദക്ഷണ സിദ്ധം വാസ്മാൻ നിപാതന. അക്ഷിശബ്ദം രണ്ടു തരത്തിലുണ്ട്, ഇകാരാന്തവും അകാരവും. ഇകാരാന്തത്തിന്റെ രൂപമാണ് നമ്മൾ പഠിച്ചത് അക്ഷിയക്ഷിണി അക്ഷീണി. അത് നകാരാന്തമാണെന്ന് ഭ്രമം വരും, എനിക്കും ചിലപ്പോൾ വരാറുണ്ട്. ഇകാരാന്തമാണ്, പിന്നെ അകാരാന്തമാണ് അക്ഷശബ്ദം. രണ്ടിൽ നിന്ന് ശ്രദ്ധിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പൊ അതിൽ പരശബ്ദത്തിന്റെ ഫലത്തിൽ അക്ഷശബ്ദം ഇരിക്കണമെങ്കിൽ അതാണ് ആദ്യം പറഞ്ഞത്. പരസ്യ അക്ഷയ പരോഭാവ, പരത്തിന് പരോ വന്നിട്ട് പരോക്ഷം അല്ല. അക്ഷിശബ്ദമാണെങ്കിൽ എന്ന് വരുന്നു ഉത്തുമ്പാതേ പരാ അക്ഷനാണ്. പൂ വന്ന് ഗുണം വന്ന് പരോക്ഷം. ഈ സൂത്രത്തിൽ ഇതെല്ലാം നിവാദനം ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ മയൂര വിംസകാദേശ പ്രകാരം സമാസം വന്ന് ഈ സൂത്രത്തിൽ നിവാദനം ചെയ്തു. അല്ലെങ്കിൽ പിന്നെ സിദ്ധാന്തമതി പറഞ്ഞത് എന്താണ്? പ്രതിപരസമനുഭ്യോ അഷ്ണ സമാസാന്തം വന്ന് എസ്ജാക്കാരിൽ ലോപിച്ച് പരോക്ഷ എന്നാണ്. ഇവിടെ എന്താണ് സമിലഘു സിദ്ധാന്തവും സിദ്ധാന്തവും ഒരു പദം പറയുമ്പോൾ അതേ അർത്ഥത്തില് മറ്റൊരു അന്തമായ പദമുണ്ടെന്നൊന്നും പറയില്ല അല്ലേ? അങ്ങനെ അതേ അർത്ഥത്തില് ഇപ്പോ ഇകാരാന്തമല്ലാതെ അക്ഷശബ്ദമുണ്ട് എന്നുള്ള സൂചനയൊന്നും ഈ സിദ്ധാന്ത കോമുദിയിലൊന്നും കൊടുക്കില്ല അല്ലേ? പരോക്ഷ എന്നുള്ള ശബ്ദം, അക്ഷഹ എന്നുള്ള അക്ഷി എന്നുള്ള ശബ്ദം വരുമ്പോൾ അതേ അർത്ഥത്തിൽ അക്ഷഹ എന്നുള്ള ശബ്ദം ഉണ്ടെന്ന് പദപരിചയം കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ, മനസ്സിലാക്കാൻ കഴിയില്ല. ഭാഷാപരിചയം ഈ പന്ഥാശബ്ദം പോലെ തന്നെ പഥശബ്ദവും ഉണ്ട് ഇല്ലേ? അകാരാന്ത പുല്ലിംഗ അത് ഇതിൽ ചർച്ച ചെയ്യുകയില്ല. അങ്ങനൊരു വേറൊരു പദമുണ്ട് എന്നുള്ളത് പതിമതി ഋപുക്ഷം അതൊക്കെ പഠിച്ചിട്ടില്ല. അതെ, അതിൽ പന്ഥാശബ്ദം ശ്രദ്ധിക്കുന്നതല്ലേ പറയുന്നത്? പഥശബ്ദം വേറൊരു ശബ്ദം ഉണ്ട്, അങ്ങനെ അവിടെ പറയത്തില്ല. കോശങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോ ഇവിടെ പരത്തില് നല്ലിരിക്കുമ്പോ അച്ഛൻ ചെയ്യുന്നത് ഇപ്രകാരം വൃത്തി വരാം. അതേ നമ്മൾ മുമ്പ് പഠിച്ച സൂത്രം അജന്താംഗസ്യ വൃത്തി പക്ഷെ അത് വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ രണ്ടും പ്രാപ്തമാകുന്നു. ഭൂവോ ബുക്ക് ലുങ്ലട്ടോഹ പ്രകാരം ബുക്കും പ്രാപ്തമാകുന്നു, അച്ഛനുജനതി വൃദ്ധിയും പ്രാപ്തമാകുന്നു. പറയുന്നു നിത്യമേതോ അതാദ്യം വരും. പരമായതുകൊണ്ട് വൃദ്ധി വരേണ്ടതാണ്. പക്ഷെ പരം നിത്യാന്തരം കപവാദാനം ബലിയഹ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വൃദ്ധി വരുന്നു. വൃദ്ധിയെ ബാധിച്ചുകൊണ്ട് നിത്യമായ ബുക്ക് വരുന്നു. കൃതാകൃത പ്രസംഗിയോ വിധി സന്നിത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചോഞ്ഞടി വന്നാലും വന്നില്ലെങ്കിലും ഉക്ക് വരാം. അതുകൊണ്ട് ഉക്ക് നിത്യം. അച്ചോഞ്ഞടി വന്നു കഴിഞ്ഞാൽ ഭൂ എന്ന് പറയുന്നതിന് വൃദ്ധി വന്നാൽ എന്തോരും ആവും? ഏകദേശപ്രധാനന്യത് പ്രകാരം പരത്തിൽ ഉക്ക് വരാം. ഇനി അച്ചോഞ്ഞടി വന്നില്ലെങ്കിലും ഭൂ പരത്തിൽ ഉക്ക് വരാം. അതാണ് കൃതാകൃത പ്രസംഗിയോ വിധി സന്നിത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടിവിടെ പരത്വേന അച്ചോഞ്ഞതീത്തിനേന വൃദ്ധവും പ്രാപ്തേ സതി കൃതാകൃത പ്രസംഗി യോ വിധി സന്നിത്യ ഇതി പരിഭാഷാനുസാരേണ ഭൂവോ ലിംഗ്ലുടോഹോ ഇത്യസ്യ സൂത്രസ്യ നിത്യത്വ പരം പ്രബാധ്യ നിത്യത്വ ആഗമ അത്ര ക്രിയത്തെ ഭൂലുട്ടോ ഇത്യസ്യ നിത്യത്വാത് പരത്വാത് നിത്യസ്യ ബലിയസ്ത്വം പരനിത്യ അന്തരംഗ അപവാദാന ഉത്തരോത്തരം ബലിയഹ ഇത്യത്ര ഉക്തം. അതഹ അത്ര ഊഗേക ഏവ ഭവതി നതു വൃദ്ധി. അതൊരു എളുപ്പ വഴിയിൽ ചെയ്തു അർത്ഥമല്ലേ? അജോനിധി വെച്ച് വൃദ്ധി വന്നിട്ട് വീണ്ടും ബുക്ക് കൊണ്ടുവരുന്നതിന് പകരം നേരിട്ട് കൊണ്ടുവന്നല്ലേ? അല്ല, അങ്ങനെ വന്ന രൂപം മാറിപ്പോവും. ഭൗ എന്ന് വരത്തില്ലേ? അല്ല, അത് ലിറ്റാവുമ്പോ വീണ്ടും പ്രാപ്തമാവല്ലോ. ബുഗ് ബുഗ് വീണ്ടും പ്രാപ്തമാവല്ലോ ഏകദേശ വികൃതം അനന്യവത് വെച്ച്. അല്ല, പ്രാപ്തമാകാം വൃദ്ധി വന്നു കഴിഞ്ഞാൽ. പരമായതുകൊണ്ട് വൃദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ബുഗ് വരത്തില്ല. എന്തുകൊണ്ട്? പരത്തിനാണ് ബലം. എന്തുകൊണ്ട് പരം വന്നില്ല? അപ്പൊ ബുഗ് വരത്തില്ല. പരത്തെക്കാൾ ബലമാണ് നിത്യത്തിന്. നിത്യത്തിന് ബുഗ് നിത്യം, വൃദ്ധി പരം. പിന്നെ ഏത് വരണം? നിത്യം. നിത്യം വരണം, പരം വരാൻ പാടില്ല. നിത്യം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? വൃദ്ധി വന്നാലും ബുക്കിന് വരാം, വൃദ്ധി വന്നില്ലെങ്കിലും ബുക്കിന് വരാം. അതുകൊണ്ടത് നിത്യം കൊണ്ടത് പരമായതുകൊണ്ട് അത് വരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തു വന്നു? ബുക്ക് വന്നു. ഭോഗ് ലുങ് ലുട്ടോഹോ അതുപോലെ തന്നെ നൽ അതുസ്. അതുസ് എന്ന് പറയുന്നിടത്ത് എന്താണ്? അതുസില് തിക്തസ് തസ്സിന് അതസ് വരുന്നു. അതസ് വരുമ്പോ അവിടെ ഉപദേശത്തില് വിഭക്തി സംജ്ഞയില്ല. അതസ്സിന് വിഭക്തി സംജ്ഞ എങ്ങനെയാ വരുന്നത്? വിഭക്തിച്ച പ്രകാരം അതസ്സിന് എങ്ങനെ വിഭക്തി സംജ്ഞ വരും? ആദേശമായതിന് ശേഷം. അല്ലേ, ആദേശമായതിന് ശേഷം അതുസ് വരും. അതുസിന് വ്യക്തിസഞ്ജ വരും. വ്യക്തിസഞ്ജ വന്നു കഴിഞ്ഞാൽ ആ വിഭക്തവ് തുസ്മ സകാരത്തിന്റെ ഇത്വത്തെ നിഷേധിക്കും. പക്ഷെ അതിനു മുമ്പ് ഉപദേശാവസ്ഥയില് ഹലന്തിയും പ്രകാരം ഇസഞ്ഞ് ഒന്ന് അത് ചില സകാരം ലോപിച്ചു പോവാം. പക്ഷെ ഇവിടെ ലോപിക്കാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ട് ലോപിക്കുന്നില്ല എന്നുള്ളതാണ്. ഉപദേശാവസ്ഥായാം അതുസ് ഇത്യസ്യ ഹലന്തിമിത്തിനേന ഇസഞ്ഞായാം ജാതായാം തസ്യ ലോപയത്തിനേന ലോപോ ഭവതി ലോപേ സതി ബഭുവ ബഭുവ തുഹു ഇതി രൂപസിദ്ധി നസ്യാത്. കിന്തു അത്ര അതുസ് ഇത്യസ്യ സകാരസ്യ ലോപോ ന ഭവതി കസ്മാത്. ഉപദേശേ നവിക്തസ്മ എന്താ പറയുന്നത്? വിഭക്തോ സകാരസി ഇത്വം നാസ്തി ഇതി അതിസിത്യസ്യ ആദേശാത് പ്രാഗ് ഉപദേശ അവസ്ഥായാം വിഭക്തിത്വം നാസ്തി അതഹ ഇസഞ്ഞ അസ്തി സ്യാദേവ. അതാണ് പ്രശ്നം. ആദേശം വന്നു കഴിഞ്ഞാൽ എന്തുവരും? നവിഭക്തസ്മാ നിഷേധിക്കും. പക്ഷെ ആദേശത്തിന് മുമ്പ് സകാരത്തിന് സഞ്ജവരാം. വാസ്തവത്തിൽ പാണിനി ഇത്രയൊന്നും കടന്ന് ചിന്തിച്ചില്ല. പക്ഷെ ഭാഷകാരൻ ചിന്തിച്ചിട്ട് പറയുന്ന എന്താണ്? അത് വരാത്തതിന് കാരണം ഉപദേശത്തിൽ അതുസ് എന്ന് പറയുന്നിടത്ത് ഒരു സകാരം കൂടെ ഉണ്ടായിരുന്നു. അതുസ് രണ്ടാമത്തെ സകാരം സംയോഗാന്ത ശിലോപ്രകാരം ലോപിച്ചു പോയി. ലോപിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഇരിക്കുന്ന അതുസില സകാരം എന്ന് പറയുന്നത് അത് ഇത്തല്ല, ഉപദേശത്തിന്റെ അന്ത്യമല്ല. ഉപദേശത്തിന്റെ അന്ത്യമല്ലാത്തതുകൊണ്ട് ഇസഞ്ഞു വരുന്നില്ല, ലോപിക്കുന്നില്ല എന്നാണ്. മനസ്സിലായോ? അതുസ് എന്ന് പറയുന്ന ഉപദേശത്തില് ഒരു സകാരം കൂടെ ഉണ്ടായിരുന്നു. ആ സകാരത്തിന് സംയോഗാന്ത ലോകപ്രകാരം ലോപം വന്നു. ശേഷിക്കുന്ന അതുസില സകാരം എന്ന് പറയുന്നത് അവസാനമല്ല, ഉപദേശ അന്ത്യമല്ല. അതുകൊണ്ട് അതിന് ഇസഞ്ഞു വരുന്നില്ല, ലോപിക്കുന്നില്ല. അതുകൊണ്ട് അതുസ് എന്ന് പറയുന്നിടത്ത് സകാരത്തിന്റെ വിസർഗം വന്ന് അതുഹു എന്ന് ശ്രദ്ധിക്കുന്നു. അതുപോലെ വേറെയുണ്ട് പ്രശ്നം. പാണിനി ചിന്തിക്കാത്ത കാര്യങ്ങൾ ഭാഷകാരൻ ചിന്തിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ അതുസ് ഉസ് ഉസിലും ഈ പ്രശ്നം വരും. അവിടെയും ഒരു സകാര സകാരാന്തര പ്രശ്ലേഷേന നിർദ്ദേശാത് തസ്യ സകാരാന്തരസ്യ സകാരാന്തരസ്യ സംയോഗാന്തസ്യ ലോപ ഇത്തനേന ലോപേ സതി ശിഷ്ടസ്യ സകാരസ്യ ഉപദേശ അന്ത്യത്വ അഭാവാത് തസ്യ ഹലന്ത്യം ഇത്തനേന ഇസ്സജ്ഞായാഹ അഭാവാത് ലോപോ നാസ്തി. ഇത്രയും ഭാഷ്യകാരന്റെ അഭിപ്രായമാണ്. അതിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ണാല് വമാഹ എന്ത് സമാസമാണ്? അപ്പൊ ഇതര സമാസം വരണമെങ്കിൽ എന്ത് വേണം? പദസംജ്ഞ വേണം. അത്ര അന്തർവർത്തനിയും വിഭക്തിയും ആശ്രിതത്യ പദാന്തത്വാ സംയോഗാന്തസ്യലോപേന സകാരാന്തരസ്യലോപ സമസ്തപദമാണ്. ആതി മധ്യപുരുഷ ബഹുവചന ആദേശ ആയി മധ്യപുരുഷ ബഹുവന തിപ്തസ്ജി സിദ്ധസ് ധ അത്ര ആദേശ്യ ധ ഇത്യസ്യ സ്ഥാനേ ആയിതി ആദേശോ വിധീയതേ അലോന്തിസ്യത്വേന ധ ഇത്യസ്യ അന്താദേശത്വേന ജാതേ ധ ഇത്യേവ ഭവതി. ധ ഇത്യത്ര അകാരസ്യ സ്ഥാനേ അകാരേവ ഭവതി. അനേന വിധാനേന കിം പ്രയോജനം? അതഹ വതതി അത്ര ധാതോഹോ ഇത്യ അധികൃത്യ ധാ ഇത്യസ്യ സ്ഥാനേ അകാരോ വിധീയത്തെ അത്ര യസ്മിൻ വിധി തദാദു വർഗ്രഹണേ ഇതി ഇത്യനേന അത്ര ആദേഹ പരസ്യ ഇതി ദ്വാരാ പരസ്യ ആദേഹ ഭവതി പരസ്യ വീതം തത്വസ്യ ആദേർ ഭവതി ഇത്യനേന ആദേഹ പരസ്യത്തിനേന ധാ ഇത്യസ്യ ധകാരസ്യ സ്ഥാനേ അകാരഃ ഭവതി കസ്മാത് ധാതോ ഇത്യധികൃത്യ ധകാരസ്യ സ്ഥാനേ അകാരോ വിധീയതേ അത്ര വദതി ആദേഹ പരസ്യ പരസ്യ വീതം തത്വസ്യ ആദേർ ഭവതി അത്ര ആദിഹി ഭവതി ധാ തസ്യ സ്ഥാനേ അകാരേ ജാതേ ആ ഇത്യത്ര അതോ ഗുണീതി പരരൂപേ കൃതേ ആ ഇതി സിദ്ധ്യതി അഥവാ ഉപദേശേ അത്ര ആ ഇതി വർത്തതേ അത്ര പാണിനിന ആ ഇതി കൃത്വ തയോ അതോ ഗുണീതിന പരരൂപേ കൃതേ ആ ഇതി നിർദ്ദിഷ്ട തസ്യ അനേകാൽത്വാ ധാ ഇത്യസ്യ സ്ഥാനേ ആ ഇതി സർവാദേശോ ഭവതി അത്ര അത്യായം പ്രശ്ന ആ എന്നിരിക്കുമ്പോ അവിടെ ആ എന്ന് പറയുന്നിടത്ത് സവർണ ദീർഘം വരുന്നതുകൊണ്ട് ആ എന്ന് പറയുന്നതും ആ എന്ന് പറയുന്നതും തമ്മിൽ സമാസം ചെയ്ത് കഴിഞ്ഞാൽ പദമാവും. പദമായി കഴിഞ്ഞാൽ അതിന് രണ്ട് പ്രാതിപദികങ്ങളാവും. അതിന് അഗസ്വന ദീർഘപ്രകാരം ദീർഘം വന്ന് ആ എന്ന് വരും. അപ്പൊ ആ എന്നിരിക്കുന്നിടത്ത് അതോ ഗുണേ പരരൂപം എന്താണ് അതോ ഗുണയുടെ വൃത്തി അബദാന്താത് അതോ ഗുണേ പരരൂപാദേശ അതിന് സമാധാനം പറയുന്നത് ഇവിടെ ആ എന്ന് പറയുന്ന ഉപദേശമാണ്. അത് ആദേശമായി കഴിഞ്ഞാലേ അത് അർത്ഥവത്താകത്തുള്ളൂ. അതിനും ബദൽ അർത്ഥവത്വം ഇല്ല. അർത്ഥവത്വം ഇല്ലെങ്കിൽ പ്രാതിസഞ്ജ ഇല്ല. അപ്പോ ആ ഉപദേശാവസ്ഥയിൽ ആ എന്നിരിക്കുമ്പോൾ അതോ ഗുണയെ പരരൂപം ചെയ്യാം. പരരൂപം ചെയ്ത് കഴിഞ്ഞിട്ട് ആ വരും. പിന്നെ അത് എന്തുവരുന്നു? ആദേശമായിട്ട് വരുന്നു. പ്രത്യേകം പ്രത്യേകം അതിന് അർത്ഥവത്വം ഇല്ല. അതുകൊണ്ട് ഉപദേശാവസ്ഥയിൽ ആന്നിരിക്കുന്നു. അപ്പൊ അവിടെ സമാസം വരുന്നില്ല. ആ എന്നിരിക്കുന്നിടത്ത് തന്നെ എന്തുവരും? അതോ ഗുണേ പരരൂപം വരും. പരരൂപം വന്നതിന് ശേഷം പിന്നെ ചെയ്യുന്നു അനേകാലായതുകൊണ്ട് സർവാദേശം വരുന്നു. അതെല്ലാം ഭാഷ്യകാരന്റെ കണ്ടുപിടുത്തമാണ്. ആദേശം വന്നു കഴിഞ്ഞാൽ സ്ഥാനിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ആദേശത്തിന് വരും. പക്ഷെ ആദേശം വരും ഒരു അകാരമുള്ളൂ. അത് സർവാദേശവുമായി വരുന്നുണ്ട്. ധായുടെ സ്ഥാനത്ത് ആ വരുന്നു. ധാ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് ആ വരുന്നു. ഇത് യഥാസംഖ്യമാണ് വിധിച്ചിരിക്കുന്നത്. എങ്ങനെ? നൽ അത് സുസ് ധൽ അത് നല് വമാഹ സ്ഥാനി 9 ആദേശം 9. അപ്പോ മധ്യപക്ഷ ബോധനത്തിൽ ധായുടെ സ്ഥാനത്ത് എന്ത് വരണം? സർവാദേശമായി ആ വരണം. പക്ഷെ ഇവിടെ വിധിച്ചിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ സർവാദേശം വരും. സർവാദേശം വന്നില്ലെങ്കിൽ അലോന്തിസി പ്രകാരം അന്ത്യത്തിന് വരും. വന്നു കഴിഞ്ഞാൽ ധാന്ന് തന്നെയായിരിക്കും. വ്യത്യാസമില്ല. ആ വിധിച്ചിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ആയെ സർവാദേശമാക്കണം. രണ്ടു വഴിയാണ്. ഒന്നുകിൽ ആദേഹ പരസ്യ പ്രകാരം ധകാരത്തിന് വിധിച്ച് അതിനെ ഇതാക്കുക, അല്ലെങ്കിൽ അങ്ങനെ രണ്ടു വഴി. സമാസമില്ല. അതോ ഗുണേ പരരൂപം ചെയ്തു. രണ്ട് ആ എന്ന് പറയുന്നത് വന്നിട്ട് ഇപ്പൊ ഒന്നായില്ലേ? ഇപ്പൊ ഒന്നായി. ആദേശം വരുമ്പോ ഒന്ന് വരും. പക്ഷെ രണ്ടായി അനേകല്ലായി സ്വീകരിക്കാം. രണ്ടായുള്ളതുകൊണ്ട് അനേകല്ലായി സ്വീകരിക്കാം. ആദേശം വരുമ്പോ ഒന്ന് വരും. അത് ഏകദേശ വികൃതം അനന്യവത് വെച്ചാണ് ഏത് ഈ രണ്ടായി ആയിട്ട് സ്വീകരിക്കുന്നത്? അല്ലല്ല, അതിപ്പോ ഇത് കാര്യം സാധിക്കാനല്ലേ, ഇത് നശിപ്പിക്കാനാണോ ഇത്രയും പാടുപെടുന്നത്? ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു കൊണ്ടുവരുമ്പോ അത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിനെന്താ പ്രയോജനം? ഭാഷകാരൻ എത്ര തലകുത്തി ചിന്തിച്ചിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. നമ്മളതിനെ വെറുതെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്തിട്ടെന്താ പ്രയോജനം? ലക്ഷ്യൈക ചക്ഷുഷ്കാഹ വൈയാകർണാഹ എന്നാണ്. ലക്ഷ്യം എങ്ങനെ അതനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. പല സമാധാനങ്ങൾ പറയുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം വരത്തില്ല. നമുക്ക് ലഘുസിദ്ധാന്തം പോയി പഠിച്ചു തീരാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് വരുന്നു? ഭൂ ടിപ് അല്ല, ഇനിയും വേണമെങ്കിൽ ഭൂ ടിപ് തസ് ഇത് സ്ഥിതി പരസ്മിതാനാം നലദുസ് അണലു വമാഹൈത്യനേന പ്രഥമാദ്യുവചനെ തസ്യത്യസ്യ സ്ഥാനെ അതുസ് ആദേശേ കൃതേ ഭൂ അതുസ് ഇത്യത്ര ഭൂവോ ഉക് ലുങ് ലുട്ടോ ഹോ ഇതി സൂത്രേണ ഭൂ ധാതോ ഉക് ആഗമേ കൃതേ ആ അത്ര എന്ന് വരുന്നു. അതുസ് ഇത്യസ്യ അജാദിത്വ അത്ര വൃത്തവുക്തം ലുങ് ലട്ടോ അചി ഇതാനീം അതുസ്ഥിതി വർത്തത്തെ അത അജാതി ഭവതി അതുസ് അത ഭൂ ഇത്യസ്യ ഉഗ് ആഗമേ കൃതേ കകാരസ്യ സഞ്ജ്ഞാ ലോപോ ഉകാരസ്യ ഉച്ചാരണാർത്ഥത്വേ ബ് ഇതി അവശേഷ്യത്തെ. ഭൂവഹർസം അത് മിസ്റ്റേക്കാണ്. ഭൂ ഭൂ ഭൂവ ഭൂവ ഭൂവം ഭൂ ഭൂവ ഭൂ അല്ല, ഭൂ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചില്ലേ ഭൂ? അത് ഭൂ എന്ന് പറയുന്നത് ആ ഭൂവ എന്ന് പറയുന്നത് എന്താണ് അവിടെ പറഞ്ഞല്ലോ, ന ഭൂസ്തുതിയോഹോ പ്രതിഷേധം. ആ എണ്ണിനെ നിഷേധിച്ചു. അപ്പോൾ എന്തുവരും? ഉവങ്ങ് വരും. മജിഷ്യനു ധാതു അവിടെ വരും. ന ഭൂസ്തുതിയോഹോ ഓർമ്മയുണ്ട. അപ്പൊ എന്ത് വരുന്നു? ഉവങ്ങ് വരുന്നിട്ട് ഭൂവ ബുഗ് വന്നു. അപ്പൊ എന്ത് വരുന്നു? ഭൂവ് അതുസ് അങ്ങനെ വരുന്നു. ആ ഇവിടെ എഴുതിയിട്ടുണ്ട് ഭൂവ് ഭൂവ് അതുസ് അതുസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഭൂവ് ഭൂവ് അതുസ് പ്രക്രിയയുടെ എഴുതുന്നുണ്ട്. അതുകൂടെ നോക്കിയാൽ ക്ലിയർ ആവും. ഭൂവ് അതുസ് എഴുതുന്നു. പറയുന്നു ലഡി ധാതുവർ അനഭ്യാസസ്യ ലഡി പരേ അനഭ്യാസ ധാത്വവേവസി ഏകാജ പ്രഥമസി ജ്യേഷ്ഠ ആദിഭൂതാത് അജ പരസിതു ദ്വിതീയസ്യ. അപ്പൊ ഇവിടെ ധാതുക്കൾ രണ്ടു തരത്തിലുണ്ട്. ഹലാദി ധാതുക്കളുണ്ട്, അജാതി ധാതുക്കളുണ്ട്. ഇന്ന് ഗതവും അത് അച്ചാണ്. ആദി ഇന്ദ്ര ധാതു ഈ അച്ചാണ്. ഭൂ ആദിയിൽ ഹല്ലാണ്. അപ്പോൾ ഇവിടെ പറയുന്നു എന്താണ്? ലിടിപരേ. ഇവിടെ ലിട്ടിലെ അതിസ് പരമിരിപ്പുണ്ട്. അനഭ്യാസ ദാത്വേസി ഏകാറ്റ. അനഭ്യാസ ഗ്രഹണം പ്രത്യാഖ്യാതം. ഭാഷകാരൻ ഈ അനഭ്യാസം എന്ന് പറയുന്ന അഭ്യാസത്തെ ഖണ്ഡിച്ചു, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് യങ് അന്തത്തിൽ നിന്ന് സന്ന് വരുന്നിടത്തൊക്കെയാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. അങ്ങനെയുള്ള രൂപങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അഭ്യാസം ആവശ്യമില്ലെന്നാണ് ഭാഷകാരൻ്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ അനഭ്യാസ ധാത്വവേസ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, ദിത്വം വരാത്ത ധാത്വവയവം. ഏകാചഹ ധാത്വ അവയവത്തിന് രണ്ട് വിശേഷങ്ങളാണ്. ഒന്നെന്താണ്? ആ ധാത്വ അവയവത്തിൽ അഭ്യാസം ദിത്വം വരാൻ പാടില്ല. അതും ദിത്വം വന്നു കഴിഞ്ഞാൽ എന്താണ്? പൂർവഭ്യാസം, പൂർവഭാവത്തിനായിരിക്കും അഭ്യാസം. പിന്നെ ഏകാച്ചായിരിക്കും. അപ്പൊ ഏകാച്ചെന്ന് പറയുന്നിടത്ത് ഏകഹ അച്ഛ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭൂ എന്ന് പറയുന്നിടത്ത് ഏകാച്ച ഏതാണ്? ഭൂ എന്ന് പറയുന്നത് ഏകാച്ചാണ്. ഊ എന്ന് പറയുന്നത് ഏകാച്ചാണ്. ഊ എന്ന് പറയുന്നത് വ്യപദേശിവ ദേഹസ്വിന് പ്രകാരം ഏകാച്ചാണ്. ഭൂ എന്ന് പറയുന്ന ഏകാച്ചാണ്. അപ്പൊ എത്ര ഏകാച്ചായി? നാല് ഏകാച്ചുണ്ട്. അതായത് ഭൂ അതിലൊരച്ചില്ലേ? അപ്പൊ ഏകോ അച്ച് യസ്യ എന്ന് പറഞ്ഞാൽ ഭൂ ഏകാച്ചാണ്. ഇനി ഊ വന്നെടുത്തു കഴിഞ്ഞാലോ അതും ഏകാച്ചാണ്. ഭൂ ഭു എന്നെടുത്താലോ ഏകാച്ചാണ്. ഇനി ഊ എന്നെടുത്തു കഴിഞ്ഞാലോ അത് ഏകാച്ചാണ്. എന്തുകൊണ്ട്? വേപദേശിവ ഏകസ്മിൻ. അപ്പൊ ഇതിൽ ഏതിനാണ് ദത്വം വരേണ്ടത്? അവിടെ പറയുന്നു വൃക്ഷപ്രചലന ന്യായം. വൃക്ഷ പ്രചലൻ സഹ അവയവൈ പ്രചലതി. ഒരു വൃക്ഷം ചലിക്കുമ്പോൾ അവയവങ്ങളോടൊപ്പം ചലിക്കും. അപ്പൊ ഏതിന് ദിത്വം വന്നു കഴിഞ്ഞാലാണോ മൊത്തം ചലിക്കുന്നത്? ദിത്വം എന്ന് വെച്ചാൽ ഇവിടെ ദുരുച്ചാരണമാണ്. ഒരു ശബ്ദത്തെ രണ്ടായി ഉച്ചരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ദിത്വം. ഏകാച്ചോ ദേ പ്രഥമസ്യ അജാതേർ ദ്വിതീയസ്യ. ആറാം അധ്യായത്തിലെ ഒന്നും രണ്ട് സൂത്രങ്ങളാണ്. അതിങ്ങനെ താഴോട്ട് വരികയാണ്. അപ്പോ ആ സിദ്ധാന്തമതി എടുത്താൽ അതി കൊടുത്തിട്ടുണ്ട് ആ രണ്ട് സൂത്രങ്ങൾ. ഇവിടെ ഏകാച്ചോ ഇതുണ്ട്, ദേ പ്രഥമസ്യ ആറേ ഒന്നേ ഒന്ന്, അജാതേർ ദ്വിതീയസ്യ ആറേ ഒന്നേ രണ്ട്. ഈ രണ്ട് സൂത്രങ്ങളും താഴോട്ട് വരികയാണ്. പതിനാറാമത്തെ സൂത്രം വരെ മറ്റോ പോകും. അതെ, പതിനാറ്. അപ്പൊ ആ സൂത്രം പോകുന്നത് കൊണ്ട് അതിന്റെ അർത്ഥമാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്താണ്? ധാത്വവയവസ്യ. ധാതോഹോ അവയവസൃഷ്ടിയാണ്. ധാതുവിന്റെ അവയവമായിരിക്കണം. അതെങ്ങനെയായിരിക്കണം? ഏകാച്ചായിരിക്കണം. ഇവിടെ ഭൂ എന്ന് പറയുന്നത് ഏകാച്ചാണ്, ധാത്വവയവമാണ്. പിന്നെ എന്താണ്? അനഭ്യാസമായിരിക്കണം. ഭൂ എന്ന് പറയുമ്പോൾ അവിടെ അഭ്യാസം വന്നോ? ഇല്ല, ഇല്ല, അഭ്യാസം വന്നിട്ടില്ല. അതാണ് ഇവിടെ ചോദിക്കുന്നത്. അഭ്യാസം വന്നിട്ടേ ഇല്ല, പിന്നെ എന്തിനാ അനഭ്യാസം എന്ന് പറഞ്ഞത്? ദിത്വം വന്നല്ലേ അഭ്യാസം മാത്രം ആണ് പറയുന്നത്. എങ്ങന്തം വന്ന് അതിനുശേഷം സന്നന്ദം വരുന്നിടത്ത് അതിന് ഉദാഹരണം വരും. അങ്ങനെയുള്ള രൂപമില്ലാത്തതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ലെന്നാണ് ആര് പറഞ്ഞു? ഭാഷ്യകാരൻ. എന്നാലും അതിന്റെ അർത്ഥം ഇതായിരിക്കും. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? അനഭ്യാസ്യ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഏകാച്ചഹ എന്ന് പറഞ്ഞു. ഏകാച്ചുള്ള ഭാഗത്തല്ലേ വരത്തുള്ളൂ. ഏത്? അത് ഏതിന്? ദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടിക്കുകയല്ല, ഒരു ശബ്ദത്തിനെ രണ്ടായി ഉച്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ദിത്വം വന്നേത് ഭൂവ് ഭൂവ് രണ്ടായി ഉച്ചരിച്ച് കഴിഞ്ഞു. അതാണ് അഭ്യാസം. രണ്ടും കൂടി ചേർത്താണ് അഭ്യാസം. അല്ല, പൂർവത്തിന് അഭ്യാസം. പൂർവത്തിന് അഭ്യാസം. എന്താ പ്രശ്നം? എന്താ പാണിനിക്കും പതഞ്ജലിക്കും ഇല്ലാത്ത പ്രശ്നം എന്താണ്? വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നോ? അങ്ങനെയാണെങ്കിൽ യുഗവേണച്ചി എന്ന് പറയുന്നിടത്ത് എണ്ണിങ്ങനെ വന്നോണ്ടേ ഇരിക്കും. ഒരിക്കൽ വന്ന് വീണ്ടും വരും, വീണ്ടും വരും. ലക്ഷ്യേ ലക്ഷണസ്യ സഹൃദേവ പ്രവൃത്തി. സൂത്രം ലക്ഷ്യത്തിൽ എവിടെ പ്രവർത്തിക്കത്തുള്ളൂ? സഹൃദേവ പ്രവർത്തിക്കത്തുള്ളൂ. ലക്ഷ്യം വേറെ ഏ ഭൂവ് പ്ലസ് ഭൂവെന്ന് പറയുന്ന ഒന്നല്ലേ, അതിന് അതിന് രണ്ടാക്കി ഇനി വീണ്ടും വരുമെന്നോ? രണ്ടാക്കിയ ശേഷം ആദ്യത്തെ ഉള്ളത് തനി യൂണിറ്റ കണക്കില്ല. ആദ്യത്തെ ഉള്ള അഭ്യാസ സംജ്ഞ ഉള്ള ഭൂ അത് തനി ഭാഗമാണോ ഇല്ല ഭൂ ഭൂ ചേർത്ത് ഒറ്റ ഭാഗം? അത് ഒരു ശബ്ദത്തെ ഒരു ശബ്ദത്തിൽ സൂത്രം പ്രവർത്തിച്ച് രണ്ടായി, രണ്ടു തവണ വന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ രണ്ടെണ്ണം വരും. ഭൂ എന്ന് പറയുന്നത് സൂത്രം പ്രവർത്തിച്ചല്ലേ അത് രണ്ടായത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിന് അഭ്യാസ സംജ്ഞ വരുന്നു. ഇനി വീണ്ടും ഈ സൂത്രം അവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമെന്നോ? അങ്ങനെ പ്രവർത്തിച്ച എന്നാ നിൽക്കുന്നത്? ലാസ്റ്റ് വന്നാ എന്ത് സംഭവിക്കും? അതെങ്ങനെ? ലിഡിധാതോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ധാത്വയസ്യ ഏകാച പ്രഥമസ്യ ദേശ എന്നല്ലേ പറഞ്ഞത്? അത് ശേഷിക്കുക എന്നൊക്കെ പറയുന്ന ഇവിടെ ഹലാദി ശേഷിയില്ലല്ലേ, ഇവിടെ അല്ലല്ലോ. ഇവിടെ ഇപ്പൊ ദിത്വല്ലേ പറഞ്ഞുള്ളൂ. ഇവിടെ അല്ലല്ലോ അത് പറയുന്നു. ഇവിടെ ദിത്വം മാത്രമല്ലേ പറയുന്നുള്ളൂ, ഇവിടെ ശേഷിക്കുന്ന കാര്യം പറയുന്നില്ലല്ലോ. ദിത്വം അനഭ്യാസസ്യ എന്നെന്തിനു പറഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ആവശ്യമില്ലെന്നാ പറയുന്നു. അത് തന്നെ നോക്കുക, ലളിതാവൊരു അനഭ്യാസ ആറാം അധ്യായത്തിൽ, ഹലാദി ശേഷമെന്ന് പറയുന്ന ഇവിടെ കിടക്കുന്നു ഏഴാം അധ്യായത്തിൽ. രണ്ടും അടുത്തടുത്തുള്ള സൂത്രങ്ങളല്ല. ഹലാദി ശേഷിയിലാണ് പറയുന്നത് എന്ത്? അഭ്യാസസ്യ ആദർഹ ലശിഷ്യതേ എന്ന് പറയുന്നു. അടുത്തടുത്ത് വരുന്നതല്ല, രണ്ട് അധ്യായങ്ങളിലാണ്. ഇവിടെ അനഭ്യാസസ്യ എന്ന് പറയേണ്ട ആവശ്യമില്ലെന്നാ പറയുന്നു. അവിടുത്തെ കാര്യമല്ല പറയുന്നു. ഈ സൂത്രത്തിൽ അനഭ്യാസസ്യ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നു. അപ്പൊ എന്ത് വരുന്നു? ഭോവ് ഭൂവ് ഭിക്ഷ പ്രചലനം ന്യായമനുസരിച്ച് ഭൂ എന്ന് പറയുന്നതിന് വരും. അവിടെ പറയുന്നു ഏകാചഹ ഏക ഏകോ അച്ചസ്യ തദ്ഗുണ സംവിജ്ഞാന ബഹുബ്രിയാണ് എന്ന് പറയുമ്പോൾ ആ മൊത്തം ആ ഏകാച്ച ഭാഗത്തിന് ദത്വം വരും. പിന്നെ പറയുന്നു ദേശ ആദിഭൂത അജഹ പരസ്യം. അജാതേർ ദ്വിതീയസ്യ അത് അച്ഛന്ന് പറയുന്നിടത്ത് തത്പുരുഷ സമാസമാണ്, കർമ്മധാരേനാണ്. ധാതു ആദി അച്ചാണെങ്കിൽ ധാതു എന്റെ ആദി അച്ചാണെങ്കിൽ ആദിയായ അച്ഛൻ അങ്ങനെയാണ്. അത് ഉദാഹരണം വരുമ്പോഴേ വ്യക്തമാകും. അവിടെയാണെങ്കിൽ അതിന് ദ്വിത്വം വരത്തില്ല. അതിൽ തന്നെയുള്ള ദ്വിതീയ ഏകാച്ച ഭാഗത്തിന് ദ്വിത്വം വരും. അതതിൻ്റെ ഉദാഹരണം വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ അജാതി അച്ച് ആദിയിലുള്ള ധാതു അല്ല ഇത്. ഭൂ എന്ന് പറയുന്നത് ഹല്ലാദിയിലുള്ള ധാതുവാണ്. അച്ചാദിയിലുള്ള ധാതുവാണെങ്കിൽ ഇന്ദ്ര തുടങ്ങിയ സ്ഥലത്ത് അവിടേക്ക് എന്തുവരും? ദ്വിതീയ ഏകാച്ച ഭാഗത്തിന് ദത്വം വരും. എന്ന് വെച്ചാൽ ആദ്യയിൽ ആ അച്ഛ അങ്ങനെ തന്നെ ഇരിക്കും, അതിന് ദത്വം വരത്തില്ല. അത് ഉദാഹരണത്തിൽ അത് വ്യക്തമാകും. അപ്പൊ അച്ഛ ആദ്യ അച്ഛന്ന് പറയുന്നിടത്ത് കർമ്മധാരയും ഏകാച്ചെന്ന് പറയുന്നിടത്ത് ബഹുബ്രിയും. അതാണ് ഇതിന്റെ വ്യത്യാസം. ആ വ്യത്യാസം ഇനി ഉദാഹരണങ്ങൾ വരുമ്പോൾ വ്യക്തമാകും. ഇവിടെ ഏകാച്ച് എന്ന് പറയുന്നത് ഇവിടെ തന്നെ വ്യക്തമാണ്. ഭൂ എന്ന് പറയുന്നത് ഏകാച്ച് ഭാഗമാണ്, പിന്നെ അത് അനഭ്യാസമാണ്, ധാത്വവയവുമായ ഏകാച്ചാണ്. കാരണം ഭൂവെന്നിരുന്നു തദാകമാഹ തദ്ഗ്രഹണേന ഗ്രഹീന്ദെ എന്ന് പറഞ്ഞ് ഭൂവെന്ന് പറയുന്നതും എന്താ ആ ധാതുവിന്റെ ഭാഗമാണ്. അപ്പോ ഭൂവിന് ദത്തും വന്ന് ഭൂവ് ഭൂവ് ആന്നു അതുസ് പൂർവാഭ്യാസ പ്രകാരം എന്ത് ചെയ്തു? അത്ര ഏദ്യവീത അത്ര എന്ന് വെച്ചാൽ ഈ ആറാം അധ്യായത്തിലെ ദത്വപ്രകടനത്തിൽ ദത്വം വിധിച്ചു കഴിഞ്ഞാൽ പൂർവോ അഭ്യാസം പൂർവത്തിന് അഭ്യാസം വരുന്നു. ഫലാദിശേഷ അഭ്യാസ ആദൃഹൽ ശിഷ്യത്തെ അന്യേ ഹലോ നുപ്യന്തേ. അപ്പം മകാരം പോയി ഭൂ എന്നിരിക്കുന്നു. ഹല്ല് ശേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള സ്വർവം അവിടെ ഇരിക്കും. ഹല്ല് മാത്രമല്ല ശേഷിക്കുന്നു, രണ്ട് ഹല്ലുള്ളതിൽ എന്താണ് ആദ്യത്തെ ഹല്ലിരിക്കും, ബാക്കി ഹല്ല് പോകും. സ്വരമോ സ്വരം അവിടെ കാണും. ഹർസുഹ അഭ്യാസസ്യ അച്ചോ ഹർസുഹസ്യ അഭ്യാസത്തിന്റെ അച്ഛന് ഹർസു. ഈ സൂത്രത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല, ഭാവിയിൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടില്ല? ഭവത്തെ രഹ എന്നുള്ള പ്രകാരം എന്ത് ചെയ്യുന്നു? അകാരം ഇരിക്കുന്നു. ഹർസുമാക്കിയിട്ട് അകാരം ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഭവതേ രഹ എന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഭവതേർ അഭ്യാസ ഉകാരസ്യ അവസ്ഥയുടെ ഡി എന്നാണ്. ഭൂതാതുവിന്റെ അഭ്യാസ ഉകാരത്തിന് അകാരം വരുമെന്നാണ്. അത് ഹ്രസ്വം വരാതെ വന്നാലും അത് തന്നെ വരും. ജലവൃഷ്ടിയില്ല. ഉകാരം എന്ന് പറയുമ്പോൾ മൂന്നും എടുക്കാം, മൂന്നും എടുക്കാം. അപ്പൊ ഭൂ എന്ന് പറയുന്ന അതിലെ ഊവിന് അകാരം വിധിക്കുകയാണെങ്കിൽ ഹ്രസ്വം വിധിച്ചിട്ട് അകാരം വിധിക്കേണ്ട കാര്യമില്ല. നേരിട്ട് തന്നെ അകാരം വിധിച്ചാൽ മതി. എന്നാലും ഇനി ഭാവിയിൽ ലുലുവ തൂ തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് ഈ ഹ്രസ്വം വിധിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സൂത്രത്തെ ഇവിടെ കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ എന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഹ്രസ്വ പ്രകാരം എന്തുവരും? അകാരം വരും. ആ ഹ്രസ്വം വന്നു. ഭവതേരഹ ഭവതേർ അഭ്യാസ ഉകാരസ്യ അവസ്യ ഭൂധാതുവിന്റെ അഭ്യാസ ഉകാരത്തിന് ന അനർത്ഥകേ ഹലോ അന്ത്യവിധിർ അനഭ്യാസ വികാരേ. കേട്ട ഓർമ്മയുണ്ടോ? ന അനർത്ഥകേ ഹലോ അന്ത്യവിധിർ അനഭ്യാസ വികാരേ. എവിടെ കേട്ടത്? അതായത് ഇതം ശബ്ദത്തില് ഹലിലോപ എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കുമ്പോ എന്താണ് അവിടെ ഹലിലോപ? ഇതിന് ലോപം വിധിക്കുന്നു. ഇതമിനെ തെതാദിനോ അതോ ഗുണയൊന്ന് ഇതാന്നായി ഇതിന് ലോപം വിധിക്കുന്നു. ഇദ്ദിത്യസ്യ ലോപസ്യാതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചോദ്യം വരുന്ന അവിടെ അലോന്ത്യസ്യപ്രകാരം ഇതിന് ലോപം വിധിച്ചു കഴിഞ്ഞാൽ അന്തിമധകാരത്തിന് വന്നുകൂടെ? അവൻ പറഞ്ഞു നാ അനർത്ഥകേ അലോ അന്ത്യവിധി. അനർത്ഥകത്തിൽ അലോ അന്ത്യവിധി വരത്തില്ല. ചോദിക്കും എന്താ അനർത്ഥകം? സമുദായോ അർത്ഥവാൻ ഏകദേശോ അനർത്ഥ. ഇവിടെ ഇദ്ദെന്ന് പറയുന്ന ഏകദേശമാണ്. അല്ല, അലോ അന്ത്യവിധി വന്നിട്ട് ധകാരത്തിന് ലോപം വരത്തില്ല, അത് അനർത്ഥകമാണ്. അതുകൊണ്ട് ഇത് മൊത്തം ലോപിക്കും. അതാണ് ആഭ്യാം എന്ന് വരുന്നു. മുമ്പ് അവിടെ വിശദീകരിച്ചാണ് ആ ഭാഗം നോക്കും. ഇതിന് ലോപം വരുമ്പോൾ അലോന്ത്യപ്രകാരം ധകാരത്തിന് ലോപം വന്നുകൂടെയെന്ന് യോഗ്യം പറയുന്നു. നാലർത്ഥകേ അലോന്ത്യവിധി അനർത്ഥകത്തിൽ അലോന്ത്യവിധി വരത്തില്ല എന്ന് വെച്ചാൽ ധകാരത്തിന് അലോന്ത്യപ്രകാരം ലോപം ഓർമ്മയുണ്ടോ? പക്ഷെ അവിടെ ഒന്നുകൂടെ പറഞ്ഞു എന്താണ്? അനഭ്യാസ വികാരേ അഭ്യാസ വികാരസ്ഥലേ. അഭ്യാസവികാരം തെക്വായേ വായ നിയമ അഭ്യാസവികാരേതു അലോന്ത്യവിധി ഭവത്യേവ. അത്ര അഭ്യാസവികാരഃ ഭവതി ഭൂ ഇതി, അത്ര അലോന്ത്യവിധി ഭവത്യേവ. അതഃ ഭവതേരഹ ഇത്യനേന ഊ ഇത്യസ്യ അകാരാദേശഃ സ്യാത്. അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞത് അനഭ്യാസ വികാരേ അന്ന് പറഞ്ഞു. അനഭ്യാസ വികാരേ എന്ന് പറയുന്നത് എന്തിനാണെന്ന് പിന്നീട് പറയാം. അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം അത് ഓർത്തിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പറഞ്ഞത്. ഇപ്പോഴാ മനസ്സിലായി, വേറെയും മനസ്സിലില്ല. പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, എന്നാലും പറഞ്ഞു. ഹലിലോപഹിത്യത്ര ഇതം ശബ്ദസ്യ അനേന സൂത്രേണ ഇദ്ദിത്യസ്യ ലോപഹ നകൃതഹ അത്ര പ്രശ്നഹ ആയാതഹ ഇദ്ദിത്യസ്യ അലോ അന്ത്യസ്യ ഇത്യനേന ദകാരസ്യ ലോപഹ കസ്മാത് ന ഭവേത് ഇതി. അത്ര സമാധാനം ഉക്തം നാനർത്ഥകേ അലോ അന്ത്യവിധിൽ അനഭ്യാസ വികാരേ ഇതി. അത്ര ഇദ്ദിത്യസ്യ അനർത്ഥകത്വാത് അത്ര അലോന്ത്യവിധി ഇത്യനേ അലോന്ത്യവിധി ന ഭവതി അതഃ ഇദ്ദിത്യസ്യ ദകാരസ്യ ലോപഃ ന ഭവേത് ഇതി. അതഃ തത്ര ഇദ്ദിത്യ ഭാഗസ്യൈവ ലോപഃ കൃതഃ അത്ര നിയമ അപി ഉക്തഃ ഏകദേശോ സമുദായോ അർത്ഥവാൻ ഏകദേശോ അനർത്ഥക ഇതി. അത്രാവി ദിത്വ അനന്തരം ഭൂ ഇത്യസ്യ ഏകദേശത്വാത് തസ്യ നിയമാനുസാരേണ അത്രാവി അലോന്ത്യവിധി ന ഭവേതിതി ആശങ്കായാം. അത്രൈവ ഉക്തം നാനർത്ഥകേ അലോ അന്ത്യവിധിർ അനഭ്യാസ വികാരേ ഇതി. അത്ര അഭ്യാസ വികാരത്വാത് അത്ര പ്രവർത്തതേ അലോന്ത്യവിധി സ്യാദേവ അതഃ ഉകാരസ്യ സ്ഥാനേ അകാരഃ ഭവത്യേവ അതഃ ഭൂവ ഇതി സ്ഥിതേ അഭ്യാസേ ചർച്ച. പിന്നെ അഭ്യാസേ ജലാം ചലഃ സ്യുജ്ജശ്ച ജശാം ജസഃ ഘയാം ചലഃ ജസ് ഇത്യത്ര ജഭഞ് ഘടദശ് ജപഘടദശ് വർഗ ചതുർത്ഥ അനാം ജപഞ്ഞ് ഘടദശ് ജപഘടദശ് വർഗ തൃതീയാനാം ച ജസ് ഇത്യത്ര പരിഗണനം വർത്തതെ. അതഃ വർഗ തൃതീയാനാം വർഗ ചതുർത്ഥാനാം ജസ് ആദേശ ഭവതി. അത്ര ജ ഇത്യാദികം ജബ ഗഡ ദ ഇത്യാദികമപി ജസി അന്തർഭൂത തത്ര പർജന്യവത് ലക്ഷണപ്രവൃത്തിയ ജസ് ഇത്യസ്യ സ്ഥാനേ ജസേവ ഭവതി. ഏവം ഖ ഇത്യത്രാപി അത്രാവി വർഗ പ്രഥമാനാം ദ്വിതീയാനാം അന്തർഭൂതഃ അത്ര അത്രാവി ചരിതി വർഗപ്രഥമാ ഭവന്തി. അതഃ ചർ ഇത്യസ്യ സ്ഥാനെ ചരവേ ഭവതി തത്രാവി പർജന്യവത് ലക്ഷണപ്രവൃത്തിയ ചരവേ ഭവതി. അന്യത്ര സർവത്ര തത്തദ്വർഗാഃ ആദേശരൂപേണ ഭവന്തി. ചര ശാഷാസാര ഇത്യ ശാഷാസാര ഇത്യത്ര ഹ ഇത്യസ്യ ഉഹോച്ചു ഇത്യനേന ചുത്വം വിധീയതേ. ശർപൂർവഘയത്തിനേന സൂത്രേണ തേഷാം ലോപഃ വിധീയതേ അതഃ തേഷാം പരിഗണനം അത്ര ന കൃതം ജശാം ഖയാമേവ. അതായത് ജസ് ഖയ് എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തും ദൂരം നോക്കിയാച്ചില് ജപകട ജപഞ്ഞ്. അപ്പോ തൃതീയവും ചതുർത്ഥവും ചതുർത്ഥം വന്നു. കൈ എന്ന് പറയുമ്പോ കപ്പച്ചട്ട കപ്പയ്യ പ്രഥമയും ദ്വിതീയവും വന്നു. അങ്ങനെ വരുമ്പോ ജസില് ജപകടത വരുന്നു, കയ്യില് ചടത്തവും വരുന്നു. കപ്പച്ചടത്ത ചടത്ത് ചരു ചരു ചരെന്ന് പറയുമ്പോ അതിലേതൊക്കെ വരുന്നു? ചട ത കപ്പ ഇത്രയും എന്നുവെച്ചാ പ്രഥമാക്ഷരങ്ങൾ. അപ്പോ കയ്യിലെ പ്രഥമാക്ഷരങ്ങൾക്ക് പ്രഥമ തന്നെ വരും, പ്രഥമവർഗം വരും. ദ്വിതീയകൾക്ക് എന്തോരും അതിനും പ്രഥമ തന്നെ വർഗാനുസാരേണ വരും. കവർഗത്തില് കവർഗയിലെ പ്രഥമം, ചവർഗത്തില് ചവർഗയിലെ പ്രഥമം, അങ്ങനെ വരും. ജസ്യെന്ന് പറയുന്നിടത്തും അങ്ങനെ തന്നെ. അവിടെ തൃതീയവും ചതുർത്ഥവും ഉണ്ട്. ഇവിടെ ആദേശമായി വിധിക്കുന്ന ഏത്? ജസ് തൃതീയം. അപ്പൊ തൃതീയത്തിന് തൃതീയം തന്നെ വരുന്നതാണ് പർജന്യവ ലക്ഷണ പ്രവൃത്തി. ചതുർത്ഥത്തിന് എന്ത് തന്നെ വരും? തൃതീയം തന്നെ വരും, വർഗാനുസാരം. അതില് ശേഷസാദ് പറയുന്നത് ശരപൂർവഭയ പ്രകാരം ലോപിച്ചു. ഇനി ചിലയിടത്ത് ധാതുക്കള് ധാത്വാദേ ഷ സ വരും, അങ്ങനെ വിധിക്കുന്നുണ്ട്. അവിടെ ധാത്വാദേ ഷഹ സഹ ഷകാരത്തിന് എന്ത് വരും? സകാരം വരും. അതുകൊണ്ട് അതിനെ പരിഗണിച്ചില്ല. ബാക്കിയുള്ളിടത്ത് ലോപിക്കും. ഹകാരത്തിന് എന്ത് വരും? കുഹു സ്റ്റു പ്രകാരം ചുത്വം വിരിക്കും. അതുകൊണ്ട് ഷ ഷ സ ഹ എല്ലാം വിട്ടു. ബാക്കിയുള്ളത് എത്രയെണ്ണമുണ്ട് ഈ പറഞ്ഞത്? 20. 20 പെട്ടെന്ന് കണക്കാക്കൂടി. 5, 5, 10, 10, 20. കണക്കിന് ഞാൻ മോശമാണെങ്കിൽ 20 എന്റെ കണക്കുകൂട്ടൽ. ബാക്കിയുള്ള ചേർത്ത എത്ര വരും? 24. ഇത്രയും ആലോചിക്കേണ്ട കാര്യമില്ല. 4 ചാഷാഹ മൊത്തം 24 4 വിട്ട്, ബാക്കി 20. 10, 10 വീതം. 5, 5 അതില് 5 ആദേശമായി വരുന്നുള്ളൂ 10. ഇപ്പൊ എന്ത് വരുന്നു? സ്വകാരസ്യേ വിസർഗേ ച ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായഃ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.